ഇനി നമ്മൾ രണ്ടാമത് ഒന്നും കൂടി കടക്കാണ്, ഖിയാസിലേക്ക് കടക്കാണ്. ഇസ്തിഖ്റാഅ് തംസീൽ ഞാൻ കടക്കുന്നില്ല. ഇസ്തിഖ്റാഅ് തംസീൽ എന്ന് പറഞ്ഞാൽ ഇസ്തിഖ്റാഅ് വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. നമ്മളെ നാട്ടിൽ ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ഇസ്തിഖ്റാഅ് തംസീൽ. അതൊന്ന് നോക്കിയാൽ മതിയായിരുന്നു. അല്ല, ഇസ്തിഖ്റാഅിൻ്റെ അവിടെ നേരം കൊടുത്ത് വൈകുന്നേരമാണേ ഇന്ന് ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട വിഷയം. വളരെ നമ്മളെ ആശയത്തെയും അഹ്ലു സുന്നത്തിൻ്റെ ആദർശത്തെയും ഒക്കെ അരക്കിട്ട് ഉറപ്പിക്കുന്ന ഈ ജൂതന്മാരെയും ഈ നിരീശ്വരവാദികളൊക്കെ അടക്കിയിരുത്തുന്ന ഒരുപാട് വെടിക്കെട്ടുകൾ ഒളിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇസ്തിഖ്റാഅ്. പക്ഷെ ഇപ്പം ഞാനതിൽ ഇറങ്ങിയാൽ എവിടെ എത്തില്ല, അതൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഖിയാസിലേക്ക് മടങ്ങാന്ന് പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ ഇപ്പോൾ ചർച്ച ചെയ്ത ഈ ഖിയാസ് ഉണ്ടല്ലോ, നാല് ശക്തികൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ ഇപ്പം നമ്മൾ ഖിയാസ് ഇഖ്തിറാനി എന്നൊരു മേഖലയിലെ നമ്മളുണ്ടായിരുന്നത്. ഇനി ഖിയാസ് ഇസ്തിസ്നായി അത് നമുക്ക് ചർച്ച ചെയ്യണം. അതിൻ്റെ മുന്നേ ഞാൻ സംഗതി പറയാം. അതെന്താണെന്നറിയോ, നീട്ടുന്നില്ല, രണ്ട് മിനിറ്റ്. ആ സംഗതി എന്താണെന്നറിയോ, നമ്മളീ സംസാരിച്ചതൊക്കെ സൂറയാണ്, സൂറ ദലീലിന്റെ സൂറത്തിനെ പരിഗണിച്ചിട്ട്. മുഖദ്ദിമ സൂറ, മുഖദ്ദിമ കുബ്ര, അർദ്ധ ഔസത്ത് ഇങ്ങനെ വെച്ചു, മറ്റോടത്ത് വെച്ചു. ഇനി വേറൊരു സംഗതി, ഒരു ദലീല് ശരിയായി കിട്ടാൻ സൂറ മാത്രം ശരിയായി പോയാൽ, ഒരു എഞ്ചിനീയർ ഇങ്ങോട്ട് വരച്ച് അങ്ങോട്ട് വരച്ച് വാതിലിവിടെ ജനാല ഇവിടെ വെച്ചിട്ട് കാര്യമുണ്ടോ? മൂപ്പര് കൊണ്ടുപോയി വെച്ച ജനാല സ്പോഞ്ചുകൊണ്ടുള്ള ജനാല, കാണാൻ നല്ല ചൊറുക്കുണ്ട്, പക്ഷെ അതിന്റെ കണ്ടന്റ് മാത്രം സ്പോഞ്ചാ. അത് ഉണ്ട്, പോയില്ലേ, തള്ളിപ്പോയില്ലേ. നല്ലൊരു കസാരന്റെ ചിത്രം ആശാരി ഉണ്ടാക്കി, ഞാൻ ആ ചിത്രം അനുസരിച്ച് കസാര ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് കസാര ഉണ്ടാക്കിയത്? നല്ല ഒരു ദുബായ് പത്തിരിയുണ്ട്. ദുബായ് പത്തിരി ഇട്ടില്ല നിങ്ങൾ പഴയ കാലത്ത്? അയിമ്പത് പെണ്ണടിച്ചോ ചാടിപ്പോയി. അപ്പൊ മിൻഹൈസ് സൂറത്തും വഹുവ മക്കാദുൻ വലാക്കിൻ മിൻഹൈസ് മാതത്തും വിഷയം. അപ്പൊ എന്നതുപോലെ ഷർത്തൊക്കെ ഒത്തിട്ടുണ്ടാവും, ഷെക്കില് അവലായിരിക്കും. പക്ഷേ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ലാ യുഹിബ്ബുക ഇല്ല മുനാഫിഖുൻ വലാ യുഹിബ്ബുക ഇല്ല മുഅ്മിനുൻ. അലിയാരെ പറ്റി ബുഖാരി ഉദ്ധരിച്ച ഹദീസിന്റെ വല്ലദീ ഫലഖൽ ഹബ്ബത വ ബറഅ നസമത ഇന്നഹു ലാ അഹദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലയ്യ അന്നഹു ലാ യുഹിബ്ബുക ഇല്ല മുഅ്മിൻ. ഇങ്ങനെ കുറെ വിഷയങ്ങൾ വരുന്ന ഏരിയയാണ്. ഈ ഏരിയയെ കുറിച്ച് ഉലമാഉൽ മന്ദിക്ക് പറയുന്ന പേരാണ് മവാദുൽ അഖീസ. മവാദുൽ അഖീസ വേറൊരു പേരുണ്ട്, അസ്സിനാഅത്തുൽ ഖംസ്. അസ്സിനാഅത്തുൽ ഖംസ് ഇത് വളരെ പ്രധാനമാണ്. ഇത് മന്ദിക്കിന്റെ കിതാബുകളിലൊക്കെ വളരെ ചുരുക്കമേ ചർച്ചക്ക് വന്നിട്ടുള്ളൂ, വളരെ ചുരുങ്ങിയ ചർച്ച. 360 ദിവസം സൂറയും 5 ദിവസം മാദയും. ഇത് വളരെ വലിയ തകരാറുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മന്ദിക്കിന്റെ പകുതി പകുതിയാ, പകുതി സൂറയും പകുതി മാദയാണ്. പിന്നെ എങ്ങനെ നിങ്ങള് 95% അവിടെ കളിച്ച് 5% മാത്രം ഇവിടെ കളി പറ്റൂല. അതുകൊണ്ട് യസ്ദി സൂചിപ്പിച്ചിട്ടുണ്ട്, യസ്ദിന്റെ ഷറഹിന്റെ അവസാനത്തിൽ യസ്ദിക്ക് വെളു തിരിഞ്ഞു, യസ്ദിക്ക് സംഗതി മനസ്സിലായിട്ടുണ്ട്. ഇതുവരെ ഇത്ര കാട് കയറിയ ചർച്ച അവസാനം വളരെ പ്രധാനപ്പെട്ട ഈ ചർച്ചയിൽ രണ്ട് വരിമ്മര് ഒതുക്കി സംഗതി തിരക്കൂട്ടി നിർത്തി. നമ്മളിപ്പോ തിരക്കൂട്ടി പറഞ്ഞു രണ്ട് മിനിറ്റ് വരവ് പറഞ്ഞില്ലേ, ഇതേ സംഭവമാണ് നമ്മുടെ ഇമാമിക്ക് പറ്റിയത്. പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ഇറങ്ങിപ്പോയി. അവസാനം കർഷകനാണല്ലോ, മൂപ്പർക്ക് തിരിയാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് വരെ ഒതുക്കിയതാ. സത്യത്തിൽ ആദ്യം പറയേണ്ടിയിരുന്ന ഭാഗമായി, കാരണം നിങ്ങൾ കുറെ ചിത്രം നന്നാക്കി വരച്ച് ദുബായ് പത്തിരി കൊണ്ട് കൊട്ടാരം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഊതിയാ പാറൂലേ. അപ്പൊ കൊട്ടാരം ഉണ്ടാക്കുന്നതിന്റെ മുന്നേ നല്ല ഇരുമ്പിന്റെ കഷ്ണമായിരിക്കണം. നീളവും വീതി മാത്രല്ല, എന്താ ഇരുമ്പാ? ആ ഇരുമ്പാണ്. തേക്കിന്റെ മര, തേക്കിന്റെ മര നീളവും വീതിക്കും ഓക്കെ, പക്ഷെ പേപ്പറിന്റെ പീസ പറ്റൂല. എന്നതുപോലെ അസ്സിനാഅത്തുൽ ഖംസ് അല്ലെങ്കിൽ മവാദുൽ അഖീസ, അഞ്ച് സംഗതികളാണ് അൽ ഖംസ്. ഏതൊക്കെയാണ്? അൽ ബുർഹാൻ വൽ ജദൽ വൽ ഖതാബ വശ്ശിഅറു വസ്സഫ്സത. ഇത് വളരെ ബസ്തായിട്ട് നോക്കണം. ഇന്ന് നടക്കുന്ന മുഴുവൻ ഫേസ്ബുക്ക് വിത്തനയിലും ഇതിനാണ് പങ്ക്. ഫേസ്ബുക്കിലുണ്ടല്ലോ തോണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഏറിയുന്നത്, ഒരു മൊലിയാരെ മറ്റേ മൊലിയാരെ ഇത്തിറാവ് ചെയ്യാം, ഒരു മണ്ണാങ്കട്ടി അറിയാം, മുമ്പരെ ഇത്തിറാവ്, ഒരു മന്ദിക്ക് പഠിച്ച മൊലിയാരെ മുമ്പിൽ മുണ്ടായി വെച്ചാൽ പോലെ മര്യാദക്ക്. എന്താ അഖീദന്റെ ബാബുല് ഖത്താബിയാത്താണ് കൊണ്ടുവരുന്നത് തെളിവായിട്ട്, അഖീദന്റെ ബാബുല് സഫ്സത്തയാണ്. ഖുർആനിയായ ഉച്ചത്ത് കൊണ്ട് സമർത്ഥിക്കേണ്ട വിഷയങ്ങൾ മൊയ്തീൻ ഷേഖ് പറഞ്ഞു എന്നാ പറയുന്നത്, തെളിവാകില്ല. ഞാനൊരു പേര് പറഞ്ഞെന്തുകൊണ്ടാന്ന് അറിയാം, മൊയ്തീൻ ഷേഖ് ഒക്കെ ഇവിടെ കടന്നു വരും. അവാദുല്ല ഫീ സൈൽ ഖതാബ, ഖതാബ എന്ന് പറഞ്ഞാൽ എന്താ, ഹിയ അൽ ഹുജ്ജത്തുൽ ലത്തി യതറക്കബു മിനൽ ഖവായ അൽ മുസല്ലമതി മിമ്മൻ യുതഖദു ഫീഹിം. നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളുടെ അടുക്കൽ നിന്ന് കേട്ട് കേൾവിയുള്ള കഥയകൾ വെച്ചിട്ടുണ്ടാക്കുന്ന ദലീൽ, ഇത് ഖുർആനല്ല. നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞു എന്നുള്ളത് അഖീദ സുബൂത്താക്കാൻ പറ്റും. അതിന് വയസ്സെന്നാ പറയാ തിരിഞ്ഞോ. അതിന്റെ പേര് എന്താ, ഖതാബ. ഖതാബ എന്ന് പറഞ്ഞാൽ എന്താ, പ്രസംഗിക്ക. പ്രസംഗിച്ചുകൊണ്ട് ആശയം സ്ഥിരപ്പെടൂല, പ്രസംഗിക്കാനത് മതി. വെള്ളിയാഴ്ച പള്ളിയിലത് മതി. വെള്ളിയാഴ്ച നമ്മൾ കൊത്തു പോകുന്ന സമയത്ത് റവാഹും ഒരു ബുഖാരിയും മുസ്ലിം തന്നെ പറയും, അല്ലെങ്കിൽ പിന്നെ പത്തിത്താവ് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ തമ്പി ഇബ്നു ഖാഫിലിന് പറഞ്ഞത് മതി, വയലിനത് മതി. പക്ഷെ ഇലുമ്പ് ദർസ് നടത്തുന്ന സമയത്ത് അത് വെക്കില്ല. അപ്പൊ ഖുർആൻ എന്താണ് വ്യക്തമായിട്ട് ആ ഏരിയ പോയി പഠിക്കണം. ജദൽ എന്താണ്, ഖതാബ എന്താണ്, ഷീർ എന്താണ്, സഫ്സത്ത് എന്താണ്. അവിടെ ഷീറിന്റെ അടക്ക് ഒരുപാട് പറയാനുണ്ട്, നമ്മൾ വിചാരിച്ച മാതിരില്ല. നേരത്തെ പടക്കം പറയാനുള്ളത് ഷീറിന്റെ അടക്ക്, ഷീറിന്റെ അടക്ക് നിന്നിട്ട് നിന്ന് പറയണം. മൂന്നാല് ദിവസം നമ്മളിവിടെ പഠിച്ചിട്ടില്ല. എവിടെ, ഫിഖീന്റെ കിതാബ് തന്നെയുണ്ട്. എവിടെയാണത്, കിതാബുൽ ജിനായാത്തിൽ. കിതാബുൽ ജിനായാത്തിൽ പിന്നെ കല്യൂബിയൊക്കെ ഉദ്ദേശിച്ചു ഒരുപാടുണ്ട്. ഒരു ചങ്ങാതി ഒരു ഒട്ടകത്തെയുമായിട്ട് പിന്നെ ഒട്ടകത്തിന്റെ പുറത്ത് ലോഡ് വെച്ച് കൊടുത്തിട്ട് ഏത് ഭാഗത്തിലാണ് കിതാബുൽ, ഏത് ഭാഗത്തിലാണ് ജിനായാത്തിലാണ്. ഒട്ടകത്തിന്റെ പുറത്ത് ചുമട് ഏറ്റി വെച്ചിട്ട് 40 ഒട്ടകത്തിന് വഹിക്കാനുള്ള ഒരു ചുമട്, ഒരു ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റി വെച്ചിട്ട് ഒരുത്തൻ എന്താക്കി, പാട്ടും പാടിട്ട് മൂപ്പര് പാട്ടും പാടിട്ട് ആ ഇവിടെ കിതാബു ഷഹാദത്തില പറഞ്ഞു, കിതാബു ഷഹാദത്തില് അദാലത്ത് സാഹിത്തായി പോലും കിതാബുൽ ഖദാ കഴിഞ്ഞിട്ടേ അവിടെ പറയണ്ടേ, അൽ ഹുദാഉ വൽ ഹുദാഉ. ആ നാടകം കളിക്കാൻ പറ്റുമോ, ചണ്ട മുട്ടാൻ പറ്റുമോ, ദഫ് മുട്ടാൻ പറ്റുമോ, കോലിക്കളി പറ്റുമോ എന്നിങ്ങനെ പറയുന്ന കൊടുത്ത് മിൻഹാജിൽ പറഞ്ഞിട്ടുണ്ട് വൽ ഹുദാഉ മുബാഹുൻ. ഹുദാ എന്ന് പറഞ്ഞാല് ഒട്ടകത്തെ കളിക്കാൻ വേണ്ടി അറബികൾ ഉപയോഗപ്പെടുത്തുന്ന മൂളിപ്പാട്ട്. മൂളിപ്പാട്ട് പാടി മുപ്പര അങ്ങനെ പോയിക്കോളും, അത് പറ്റുമെന്ന് പറഞ്ഞിട്ട് കല്യൂബിയിൽ പറഞ്ഞൊരു വായനയാണ് എന്ത് ഹുദാ. ഹുദാൻ ഭയങ്കര ശക്തിയാണ്. ഒട്ടകത്തിന്റെ പുറത്ത് 40 ഒട്ടകത്തിന്റെ ലോഡ് വെച്ച് കെട്ടിട്ട് മക്കത്തുനിന്ന് മദീനത്ത് കിയാമ നടക്കുന്ന ഒരു പാട്ടും പാടിയിട്ട് അങ്ങനെ കൊണ്ടുപോയി. ഒട്ടകത്തിന് യാതൊരു വെള്ളവും വേണ്ടോ ചോറും വേണ്ടോ ഉറങ്ങും വന്നോ, ഇയാളെ പാട്ട് ഇങ്ങനെ കേട്ടിട്ടേ. മദീന മദീനാണെന്ന് അറിയില്ലട്ടോ, ഞാൻ എന്റെ അടുത്തിന്ന് പറയാണ്, ഏതോ ഒരു സിറ്റി എന്ന് വേറെ സിറ്റിക്ക് ലോഡ് ആ സ്ഥലത്ത് അങ്ങോട്ട് എത്തി. ഒട്ടകത്തിന്റെ പുറത്ത് നിന്ന് ലോഡ് അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്തു, ഒട്ടകം മരിച്ചു. ജീവനില്ലാത്ത മയ്യത്തായിരുന്നു ഇതുവരെ നടന്നിരുന്നത് എന്നാ പറഞ്ഞേ. കണ്ടോ, ഒരു മയ്യത്തിന് ജീവൻ ഇട്ട് കൊടുക്കാൻ കവിതക്ക് കഴിയും. ഒരു മയ്യത്തിന് ജീവൻ ഇട്ട് കൊടുക്കാൻ ഇന്നഫിൽ ബയാനിയിലെ സിഹ്റ, അതെ മുബാലക തന്നെയാണ്, മുബാലക തന്നെയല്ലേ. ഇന്നഫിൽ ബയാനില സിഹ്റ, ഇന്നഫിൽ ഷഇറിലെ സിഹ്റ. ബയാനിലെ സിഹ്റുണ്ട്, ആ സിഹ്റാണ് അത് ചില ആൾക്കാർ പറയണത്, അവിടെ തിരിയുള്ളൂ. അതുകൊണ്ടാണ് മന്ദിക്കിന്റെ പന്നിൽ എന്ത് വെച്ചത്, അസ്സിനാഹത്തിൽ ഹംസയിൽ ഷിഹർ വെച്ചത്. നമുക്ക് ഉപയോഗപ്പെടുത്ത പല മേഖലയിലും സഫ്സത്ത് പറ്റൂല, സഫ്സത്ത് ഹറാമാണ്. സഫ്സത്ത് എന്താണ്, അത് വെറും കബളിപ്പിക്കല. ഒമാ അല്ലു ഷിഹറ ഒമാ എമ്പതീലും എന്ന ആയത്തിന്റെ തഫ്സീർ ഒക്കെ എടുത്തോക്കണം. ഷെയ്ഖ് അഹമ്മദ് റവാഖാൻ വലിയൊരു കിതാബുണ്ട്, സുബ്ഹാന സുബൂഹി അത് ദൈവബന്ധികൾക്കെതിരെ ഇത് കിതാബാണ്. ആ കിതാബിൽ അഹമ്മദ് റവാഖാൻ ആ വിഷയം പാറ ചാറാക്കി പറയുന്നുണ്ട്. കളവ്, കളവിന്റെ ദർജ, വമൻ അഹ്സനു മിനല്ലാഹി ഖീല വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ എന്ന ആയത്തിന്റെ തഫ്സീർ എടുത്തോക്കണം. വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിക്കണം. അതിന്റെ തഫ്സീറിൽ ഇമാം റാസി ഇങ്ങനെ പറഞ്ഞിട്ട് എന്താണ് അള്ളാഹുവിനെ കുറിച്ച് അസ്ദഖ് എന്ന് പറഞ്ഞത്, സ്വാദിഖ് എന്ന് പറഞ്ഞാൽ പോരെ, എന്ത് മറ്റുള്ള ചർച്ചകളിൽ. അപ്പൊ പരിശുദ്ധ ഖുർആനിന്റെ സിദ്ഖ് ഫി അഖ്സാ ദർജാത്ത്, വെറും സിദ്ഖല്ല ഖുർആനിന്റെ സിദ്ഖ്, എന്തല്ല വെറും സിദ്ഖല്ല, സിദ്ഖിന്റെ ദർജകളിൽ ഏറ്റവും മുകളിലുള്ള ദർജയിലാണ് പരിശുദ്ധ ഖുർആൻ ഉള്ളത്. നമ്മളെ സംസാരത്തിൽ കളവ് വരും. കളവ് എന്ന് പറഞ്ഞാൽ ഏത്? കുറ്റമില്ലാത്ത കളവ്. കുറ്റം കിട്ടാത്ത, ഹറാമല്ലാത്ത, കറാഹത്ത് പോലുമല്ലാത്ത കളവുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. അത് ജായിസാണ് പലപ്പോഴും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അതുമില്ല. നബി അല്ലാത്ത വലിയ മഹാന്മാരുടെ, ഉസ്താദുമാരുടെ, ആലിമീങ്ങളുടെ, ഔലിയാക്കന്മാരുടെ ഒക്കെ സംസാരത്തിൽ എന്ത് വരാം? സിദ്ഖ് അല്ലാത്ത സംഗതി വരാം. പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല. അവനെ പറ്റി കദ്ദാബ് എന്നോ ഖാദിബ് എന്നോ ഇതിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞേ വമാ അല്ലംനാഹു ശിഅറ. ശിഅറിൽ എപ്പോഴും എന്തുണ്ടാവും? ഒരു കളവിൻ്റെ സാഹിബത്തുണ്ടാവും. റസൂലുള്ളാഹിക്ക് അത് പറ്റില്ല. അല്ലാതെ പാട്ട് പാടാൻ റസൂലുള്ളാഹിക്ക് അറിയില്ല എന്നല്ല, റസൂലുള്ളാഹിക്ക് പാട്ട് പാടാൻ അറിയുമെന്ന് വ്യക്തമായി ഇവിടെ ഇമാമികൾ സമർത്ഥിച്ചിട്ടുണ്ട്. നമുക്ക് വേറെ നോക്കണം. ഞാൻ പറയുന്നത് ഷിഅർ നമുക്ക് ഉപയോഗപ്പെടും. അതാണ് സനാഫി ഫംസയിൽ വരുന്നത്. ബുർഹാനിൻ്റെ അവിടെ നമ്മൾ ശരിക്കും നോക്കണം. എന്താണ് ബുർഹാൻ? ബുർഹാനിൻ്റെ ഉസൂൽ ബുർഹാനിയ, ഉസൂൽ യഖീനിയ എന്നൊക്കെ പറയണ ആറ് സാധനമുണ്ട്. ഉസൂൽ യഖീനിയ സിത്തത്തുൻ. നമ്മൾ ശരിക്കും ആ നോക്കിയിട്ട് തഹ്ഖീഖാക്കി തന്നെ പഠിക്കണം. ഇനി ഞാൻ ഇപ്പം ഏത് കഴിഞ്ഞു? മന്ദിക്കിൻ്റെ കിതാബിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് ഏത്? മവാദുൽ അഖീസ അല്ലെങ്കിൽ സിനാത്തുൽ ഖംസ. അത് കഴിഞ്ഞു. ഇനി നമ്മളതിൻ്റെ തൊട്ട് മുന്നേക്കുള്ള ഒരു സാധനമുണ്ട്, ചെറിയ സാധനം. അതായത് ഖിയാസ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുത്തിയ ഉദാഹരണങ്ങളൊക്കെ ഏത് വകുപ്പ് ഖിയാസാണ്? അൽ ഖിയാസുൽ ഇഖ്തിറാനി. അൽ ഖിയാസുൽ ഇഖ്തിറാനി, ഖിയാസുൽ ഇഖ്തിറാനി എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഖിയാസുൽ ഇഖ്തിറാനിയു ഹുവ അൽ ഖിയാസുൽ ലദി ലാ യകൂനു നതീജതു മദ്കൂറത്തൻ ഫീ മുഖദ്ദിമത്തിഹി ബി ബിൽ ഫിഅൽ. നതീജ മുഖദ്ദിമയിൽ ഉണ്ടാകില്ല, മുഖദ്ദിമയിൽ നതീജ ബിൽ ഫിഅൽ പറയില്ല. അതേ സമയത്ത് മുഖദ്ദിമയിൽ തന്നെ നതീജയുണ്ട്, ബിൽ ഫിഅൽ. ബിൽ ഖുവയല്ല, ബിൽ ഖുവ ഏത് മുഖദ്ദിമയിലും നതീജ വേണം. ഇല്ലാത്ത സംഗതി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലാത്ത സംഗതി ഉണ്ടാക്കൂലല്ലോ, പഠിച്ചോണ്ടല്ലേ നമ്മള്. അപ്പൊ ബിൽ ഖുവ ഏത് വകുപ്പിലുള്ള മുഖദ്ദിമയിലും നതീജ ബിൽ ഖുവയിലുണ്ടാകും. അതേസമയത്ത് ഇസ്തിസ്നായിയായ ഖിയാസ് ആകുമ്പോ ബിൽ ഫിഅൽ തന്നെ മുഖദ്ദിമയിൽ എന്തുണ്ടാകും? ഇഖ്തിറാനിയിൽ അതുണ്ടാവില്ല. ഇഖ്തിറാനിയിലെ ഉള്ളില് ബിൽ ഖുവ മാത്രമേ നതീജ ഉണ്ടാവൂ. ഇവിടെ നിങ്ങൾ നോക്കി ലൗകാന ഫീഹിമ ആലിഹതുൻ ഇല്ലല്ലാ. ആലിഹതുൻ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഗൈറുള്ള, അല്ലാഹു അല്ലാ, ഫസദത ദീവ്. പിന്നെ മുഖദ്ദമാണ് ഇത്, മുഖദ്ദം അല്ലേ ഇത്? മുഖദ്ദമ താലി നിന്നില്ലേ ഇവിടെ? ഇവിടെ ഞാനിപ്പോ എന്തിലേക്കാ വരുന്നത്? القياس الاستثنائي ادين تعريف عندها وهو القياس الذي يذكر عن نتيجه بالفعل في مقدمتها يعني غير مقدمه كبرى ആരും വേണ്ടില്ല, സുഗ്ര ആരും വേണ്ടില്ല. ഇതിപ്പോ മുഖദ്ദിമ ഊലയാണ്. മുഖദ്ദിമ ഇതു മുഖദ്ദിമ അർത്ഥം. മുഖദ്ദിമ സാനിയ അല്ലാഹു തആല തൗഹീദിന്റെ തെളിവ് പറഞ്ഞതാ. അല്ലാഹു തആല തൗഹീദിന്റെ തെളിവ് പറഞ്ഞപ്പോ ദലീൽ മുഴുവൻ പറഞ്ഞിട്ടില്ല. ഒരു ദലീല് പറയുമ്പോൾ അതിന്റെ മുഖദ്ദിമ ഊല മാത്രം പറയും. ചിലപ്പോ കുബറയും നെത്തീജയും പറയില്ല, ചിലപ്പോ കുബറ മാത്രം പറയും സുഹറയും നെത്തീജയും പറയില്ല, ചിലപ്പോ നെത്തീജ മാത്രം പറയും സുഹറയും കുബറയും പറയില്ല. ഇങ്ങനെ ഒക്കെ ശൈലി മന്ദിക്കലുണ്ട്. ഈ ശൈലിയൊക്കെ പരിശുദ്ധ ഖുർആനിലുണ്ട്, ഉസൂലുള്ള കിതാബിലുണ്ടാവും, ഇരുമുൽ കലാമിലുണ്ടാവും. ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് തിരിയും. ഇവിടെ ഒന്നാമത്തെ മുഖദ്ദിമ ഇതിനെ കുറിച്ച് കുബറ എന്നാ പറയാം. നമ്മൾ നേരത്തെ കിറാനിയുള്ള മാരില്ല, ഖുർആനിൽ ആദ്യം ഏതൊരു സുഹറ പിന്നെ ഏതൊരു കുബറ. ഇവിടെ ആദ്യത്തെ ഈ സാധനത്തിന്റെ പേര് കുബറ, രണ്ടാമത്തെ. പിന്നെ ഇതിന് ഇസ്തിസ്നാനി എന്ന് പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഒരു ഹർഫുൽ ഇസ്തിസ്നായി ലാക്കിൻ, ലാക്കിൻ എന്ന് പറഞ്ഞ ലൗ കാന ഫീമ ആലിഹതുൻ ഇല്ലല്ലാഹു ലഫസദത. ഇനിയിപ്പോ നമുക്ക് രണ്ടാമത്തെ മുഖദ്ദിമ കിട്ടണം അല്ലേ. ഈ രണ്ടാമത്തെ മുഖദ്ദിമ നാല് വിധത്തിൽ എഴുതാം, നാല് വിധത്തിൽ. എങ്ങനെ? നിങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. ഈ നാല് വിധത്തിൽ എഴുതുമ്പോഴും അതിന്റെ മുന്നേ ഒരു ലാഖി ലാഖി നെറ്റീജ നമുക്ക് ലാശയിലാക്കി. ഞാൻ ഓർഡറിലല്ല ചെയ്യുന്നത്, ഞാൻ ബാലുകൾ ചെയ്ത ശ്രദ്ധൊക്കെ തെറ്റി. ലാഖി നഹുമാസുദ നമ്മളിപ്പോ എവിടെയാണ് ശരിയാക്കുക? ലഫസദത ലാകിന്നഹുമാ ലം തസദ. ഇതിത്തെ ലാകിന്നഹുമ ഫസദത ലാകിന്നഹുമ ഫസദത ഇനി ലാകിൻ ഒക്കാൻ ലാകിൻ ഫീഹിമ ലാകിൻ ഫീഹിമ ഇലാഹാൻ ഇലാഹാനി ലാകിൻ ഫീഹിമ ഇലാഹാനി ലാകിൻ ലൈസ ഫീഹിമ ഈ നാല് കോലത്തിലല്ലാതെ തന്നെ ഇവിടെ വല്ലതും എഴുതാൻ പറ്റുമോ? ഇല്ല. ഇതിനൊക്കെ മന്ദിക്കുന്ന ഭാഷയും പ്രത്യേക പ്രയോഗങ്ങളുണ്ട്. ഇവിടെ ലാകിന്നഹുമാ ലം തഫ്സുദ അതിനോട് പറയുന്നത് എന്താണെന്നറിയോ? നഫിയു താലി. നഫിയു താലിയാണ് ഇവിടെ നടന്നത്. ഇവിടെ എന്താ നടന്നത്? ഇസ്ബാത്തു താലി. ഇവിടെ എന്താ നടന്നത്? ലാകി ഫീമാ ഇലാഹാനി ഇസ്ബാത്തുൽ മുഖദ്ദം വദുഉ വദുഉ അങ്ങനെ പറയും. വദുഉൽ മുഖദ്ദം വദുഉ താലി എന്ന് പറയും. ഇസ്ബാത്ത് വദുഉ എന്ന് പറഞ്ഞ ഒരേ മാനയാണ്. എന്ന് പറഞ്ഞ എന്താ ഇതിന്റെ അർത്ഥം? യാനി ലൈസ ഫീഹിമ ഇലാഹ തിരിഞ്ഞോ? അപ്പൊ അവിടെ നെത്തിച്ചുണ്ട്. ലൈസ ഫീഹിമ അതാണ് നെത്തിച്ച. ഞാൻ എഴുതാൻ പോകുന്നതാണ് നെത്തിച്ച. ലൈസ ഫീഹിമ ഇനി ലാകിന്നഹുമ ഫസദത ഇനി നെത്തിച്ചുണ്ടാവുക. ഇനി നെത്തിച്ചുണ്ടാവില്ല. കാരണം എന്താ അറിയാം? ആകാശം ഭൂമി മൊത്തം ഫസാദായി നോക്ക, ഫസാദായി നോക്ക. അത് രണ്ട് പടച്ചുണ്ടായതുകൊണ്ട് മാത്രം, രണ്ട് പടച്ചുണ്ടായ ഫസാദാവും. രണ്ട് പടച്ചു ഫസാദാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ വേറെ മാനയാണ് കേട്ടോ. ഐ ലം യുക്കൗവന എന്നാണ് മാന എന്നൊക്കെ ഇരുമുൽ കലാമിൽ പോയിട്ട് പഠിക്കണം. ഞാനിപ്പോ ഇവിടെ വിശദീകരിക്കല്ല. ഇവിടെ ആകാശം ഭൂമി ഫസാദായി എന്ന് വെക്കുക, അതിന്റെ അർത്ഥം രണ്ട് ദൈവം ഉണ്ടായതുകൊണ്ട് നടക്കണ്ടോ? അള്ളാഹു തല ഫസാദാക്കിയെന്ന് വെച്ചാൽ ഇവിടെ ഒരു ദൈവമാകുന്ന അള്ളാഹു, അള്ളാഹു ആകാശം ഭൂമി മൊത്തം ഫസാദാക്കി, വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പൊ ആകാശം ഭൂമിയും ഫസാദായി എന്നത് കൊണ്ട് രണ്ട് ദൈവം ഉണ്ട് എന്ന് വരൂല. അതേസമയത്ത് ആകാശവും ഭൂമിയും ഫസാദായിട്ടില്ല എന്നതുകൊണ്ട് എന്ത് വരും? രണ്ട് ദൈവം ഇല്ല എന്ന് വരും. രണ്ട് ദൈവം ഉണ്ടെങ്കിൽ എന്തായാലും ഫസാദ. അപ്പൊ ഇതെന്തല്ല? നെത്തീജയില്ല. നെത്തീജയില്ല ഫസാദായി. അള്ളാഹു രണ്ടായത് കൊണ്ടാവാം, രണ്ടല്ലാത്തത് കൊണ്ടുമാവാം. അപ്പൊ എന്തായി? മന്ദി ഉലമാവൽ മന്ദിക്കിന്റെ ഭാഷയില് യുസ്ബിതു ഇസ്ബാത താലി. ഇപ്പൊ എന്താ എഴുതി കൊടുക്കേണ്ടത്? ലാകിൻ ഫീഹിമാ ഇലാഹാനി ഫഹുമാ ഫാസിദത, അല്ലെങ്കിൽ ഫസദത. ഫസദത തിരിഞ്ഞാ. ഇനി അടി ലാകിൻ ലൈസ ഫീഹിമാ ഇലാഹാനി, ലൈസ ഫീഹിമാ ഇലാഹാനി ഫസദായി എന്ന് കിട്ടോ? ഫസദ ആവാതിരിക്കാം. ഇവിടെ നമ്മൾ മന്ദിക്കിന്റെ ഭാഷയിൽ പറയുന്നത് ഇസ്ബാത്തു താലി നഫിയു താലി യുസ്ബിതു ഇസ്ബാത അൽ മുഖദ്ദം. ഇസ്ബാത്തു താലി ലാ യുസ്ബിതു ശൈഅൻ ഔ ലാ യുസ്ബിതു ശൈഅൻ. ഇസ്ബാത്തു മുഖദ്ദം യുസ്ബിതു ഇസ്ബാത താലി. നഫിയു മുഖദ്ദം ലാ യുസ്ബിതു ഔ ലാ യുസ്ബിതു ശൈഅൻ. നമ്മൾ നേരത്തെ ഉറാബിന്റെയും പിന്നെ സവാദിന്റെയും കിസ്സ പറഞ്ഞ പോലെ തന്നെ ലാസിമ മൽസൂമിന്റെ ഇടയിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ എന്താകുന്നത്? പ്രാവർത്തികമാകുന്നത്. നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ മതി. ഇനി ഇവിടെ ഒരു ശൈലി ഉണ്ട്. ശൈലി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കിതാബുകളിലൊക്കെ ഇവിടെ കാണുന്ന ശൈലി ഉസ്താസാനി ഒക്കെ പറയുമ്പോൾ എന്നിട്ട് പറയും ഷറുല്ലാഖാനൊക്കെ പറയും ദലീലുൽ മുലാസമത്തി. നിങ്ങൾ അങ്ങനത്തെ കിതാബ് പോതിയുണ്ടെങ്കിൽ ഇത് മനസ്സിലാവും. ദലീലുൽ മുലാസമ ഇതിപ്പോ ഒരു ദാവയല്ലേ? ആകാശഭൂമികളിൽ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഫസാദാകുമായിരുന്നു. ഇതൊരു ദേവയല്ല. നിങ്ങൾ പറയുന്ന ദേവമൊക്കെ സ്വീകരിക്കാൻ നമ്മൾ ഖുർആൻ തന്ന പറയണത് ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹ് ഉണ്ടായിരുന്നുവെങ്കിൽ ഫസാദാകുമായിരുന്നു എന്ന് ഖുർആനിൽ പറഞ്ഞാല് എന്തിനാ അമന്നസല്ലെന്ന് പറയുന്നത്? അതൊരു ദേവയാണ് അല്ലേ? ദലീല് പറയപ്പെടാത്ത ഒരു ദേവ. അതുകൊണ്ട് തന്നെ ഈ ദേവയെ മുമ്പോട്ട് വെക്കുന്ന പണ്ഡിതന്മാർ തഫ്താസാനിയെ പോലെയുള്ള ആളുകൾ അതിന്റെ ഉടനെ പറയും ദലീലുൽ മുലാസമ. അല്ലാഹു തആല ഇവിടെ ഒരു മുലാസമയെ ദേവ ചെയ്തതാണ്. ഇന്നല്ലാഹ യസ്ഉമു കദ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വാദിക്കുകയാണ് ഇങ്ങനെയാണ് സംഭവിക്കുക എന്ന് വാദിച്ചു അല്ലേ? ആ വാദത്തിന്റെ തെളിവ് അല്ലാഹു പറഞ്ഞിട്ടില്ല. ആ തെളിവ് പറയുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ മുത്തക്കല്ലിമികൾ. അതിനാണ് അവർ പറയുന്നത്. അതിനെന്തുണ്ട്? തവാറുദ്, പിന്നെന്ത്? രണ്ട് വജുണ്ട് അവിടെ, തവാറുദും തമാനോ, ദലീൽ തമാനോ, ദലീൽ തമാൻ. ഇങ്ങനെ അവർ പറയുന്നത് ഇദാ കാന കാമിലൈൽ ഖുദ്റത്തി വൽ ഇറാദത്തി ഫഅറാദ അഹദുഹുമ ഈജാദൽ ആലമി വൽ ആഖറു ഇദാമഹു ഫമൻ നഫദത് ഇറാദതുഹു ഫഹുവൽ ഇലാഹു വൽ ആഖറു ലൈസ ബിഇലാഹി. തിരിഞ്ഞോ ഓല വജഹം ഇങ്ങനെ പറഞ്ഞത് മുത്തക്കല്ലിനീകൾ. രണ്ട് വജഹാക്കിയിട്ട് ദലീൽ തമാനവും ദലീൽ തവാറുദും. അതാണ് ഇവിടുത്തെ മുലാസമത്തിന്റെ, മുലാസമത്താകുന്ന ദാവയുടെ ദലീൽ. ഇങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കും എന്ന വാദത്തിന്റെ ദലീല്, പിന്നെ നമ്മൾ ആ കിതാബുകളിലൊക്കെ പറഞ്ഞ തവാറുദിന്റെയും തമാനുവിന്റെയും വചന. ഓക്കെ, അത് കഴിഞ്ഞില്ലേ? അപ്പൊ ദലീലുൽ മുലാസമ, ദലീലുൽ മുലാസമ എന്ന ശൈലിയിൽ ഏതെങ്കിലും കിതാബ് നിങ്ങൾ കണ്ട ഉടനെ മനസ്സിലാക്കണത് അത് ഈ ഷർഫിയായ കവിയയുടെ സിദ്ഖിന്റെ തെളിവാണ്. അത് സിദ്ഖാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഇമാമികൾ ഉദ്ദേശിക്കുന്ന ശൈലി ഇങ്ങനെ ഇങ്ങനെ ദലീലുൽ മുലാസമ അത്ര പറയുന്നു. ദലീലുൽ മുലാസമത്തി കഥ കഥ വിഷയം കഴിഞ്ഞിട്ടില്ല. ഇനി രണ്ടാമത്തെ സത്യമല്ലേ ഇത്? ഒന്നാമത്തെ സത്യം. രണ്ടാമത്തെ സത്യം എന്താ? ലാകിന്നഹുമാലം തഫ്സുദ, അതും ദാവയാ. ആകാശഭൂമികൾ ഫസാദായിട്ടില്ല, അതൊരു ദാവയല്ലേ? ഇപ്പോൾ രാത്രിയാണ്, അതൊരു ദാവയല്ലേ? അപ്പൊ ആകാശഭൂമികൾ ഫസാദായിട്ടില്ല എന്ന് നിങ്ങൾ ഇവിടെ എഴുതിയത് ഒരു ദാവയാ. അതിന് മണത്തെളിവ്. എന്ത് ദാവയായാലും തെളിവ് വേണം, പതിഹി അല്ലാത്ത കാലത്തോളം. അപ്പൊ ആകാശഭൂമികൾ ഫസാദായിട്ടില്ല എന്ന് ദാവ ചെയ്യുമ്പോൾ അവിടെ ഇമാമികൾ ഉദ്ധരിക്കും എന്ത്? ദലീലു മുഖദ്ദിമത്തിസാനിയ, അല്ലെങ്കിൽ വേറെ ശരീല ഉദ്ധരിക്കാം. ഇതിപ്പോ എന്താ സംഭവിച്ചത്? മുത്തലാനു താലി അല്ലേ? ഇല്ല ഫസദത്ത, അതല്ലേ താലി? ഇതെന്താ മുത്തലാനു താലി? തഫ്താസാനി എന്താ പറയാ? ദലീൽ മുത്തലാനു താലി, അല്ലെങ്കിൽ ബയാനു ഫസാദി താലി, ബയാനു ഫസാദി അത്താലി അൽ മുഷാഹദ. കഴിഞ്ഞി ഷർലക്കായതാണത്. ബയാനു ഫസാദിത്താലി അൽ മുഷാഹദ, ആകാശഭൂമികൾ ഫസാദായിട്ടില്ല എന്നതിന്റെ തെളിവ്. എന്താ തെളിവ്? മുഷാഹദ നോക്കുക, അൽ മുഷാഹദ കണ്ണുകൊണ്ട് നോക്കുക. ഇനി വേറെ വല്ല തെളിവുണ്ടായി പറയാം. ഇവിടെ ആകാശഭൂമി ഫസാദായിട്ടില്ല എന്നതിന്റെ തെളിവ് എന്താണ്? അൽ മുഷാഹദ. അപ്പൊ കണ്ടങ്ങള് ബയാനുൽ മുലാസമ അല്ലെങ്കിൽ ദലീലുൽ മുലാസമ, പിന്നെ ബയാനു ഫസാദിത്താലി, ഇതൊക്കെ കിതാബിന്റെ ശൈലികളാണ്. പിന്നെ അവിടെ ഇബാറത്തുകൾ കുറെ ശൈലികളുണ്ട് നമ്മുടെ ഇമാമിങ്ങൾക്ക്. മന്തിക്കിപ്പോ കഴിഞ്ഞു, മന്തിക്ക് വിഷയമൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ ഇമാമിങ്ങള് ഈ മന്തിക്കൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് കിതാബുകളിൽ സംസാരിക്കുന്ന ഒരു ശൈലി, ഒരു ഭാഷ, ഒരു ഭാഷ അതിൽ ഉപയോഗപ്പെടുത്തുന്ന ഒക്കെ മന്തിക്കാം. പക്ഷെ പ്രത്യേകം ചില ഭാഷയിലൂടെയാണ് അവരെന്ത് ചെയ്യുക? സംസാരിക്കുക. അത് ശരീരത്തിൽ കാര്യമായിട്ട് മനസ്സിലാക്കാം, നമുക്ക് ശരിക്കും മനസ്സിലാക്കാം. ദലീൽ മുലാസമ ബയാൻ മുത്തലാലുത്താലി, അല്ലെങ്കിൽ ബയാനു സുബൂത്ത് താലി. ചിലപ്പോ താലി സാബിത്തായിരിക്കും. അപ്പൊ എന്തുകൊണ്ട് താലി സാബിത്താണ്? ബയാനു സുബൂത്ത് താലി. ദലീലു കദിബിൽ മുലാസമ, അല്ലെങ്കിൽ ദലീലു സിദ്ഖിൽ മുലാസമ, അങ്ങനൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇവിടെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുഖാരണത്ത് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് എടുക്കണം. ഇതിപ്പോ നമ്മളെ ഖിയാസിന്റെ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തിയത് ആരെയെന്ന് അറിയാം? ഇവിടെ നമ്മളിപ്പോ ആരെ ഉപയോഗപ്പെടുത്തിയത്? കവിയ ഷർഫിയ മുഖ്തസില അല്ലേ? നമ്മളിപ്പോ ഉദാഹരണം ഖവിയ ഷർത്തിയ മുഫസ്സിറ ഇസ്തിസ്നാഇയായ ഖിയാസിൽ രണ്ട് തരം ഖവിയകൾ വേണം. ഒന്ന് ഷർത്തിയ അർഖമുൽ അവൽ ഷർത്തിയായ ഖവിയ, രണ്ടാമത്തെ മുഖദ്ദിമ ഹംലിയായ ഖവിയ. ഈ ഹംലിയായ ഖവിയയുടെ തുടക്കത്തിൽ ഒരു ലാക്കിൻ എന്ന പദം ഉണ്ടാകും, അതുകൊണ്ടാണ് ഇസ്തിസ്നാഇ എന്ന് പറയാൻ കാരണം. അപ്പൊ രണ്ട് ഖവിയ വേണം ദനി ഇസ്തിസ്നാഇക്ക്, ഒന്ന് ഷർത്തിയ ഖവിയ, രണ്ടാമത്തത് ഹംലിയായ ഖവിയ. ഇനി ഞാൻ പറയട്ടെ, ഈ ഷർത്തിയ ഖവിയ നമ്മൾ ഇവിടെ എഴുതിയത് ഏത് തരം ഷർത്തിയാണ്? മുത്തസ്. അവിടെ മുത്തസിന്റെ മെതിക്കൂടെ എഴുതാം, പകരം മാറ്റി എഴുതാം. എങ്ങനെ? ഇദാ നസറൽ മത്തറു ഇബ്തല്ലത്തിൽ അർദു, ഇദാ നസറൽ മത്തറു ഇബ്തല്ലത്തിൽ അർദു, വലാക്കിന്നൽ മത്തറ നസല, വലാക്കിന്നൽ മത്തറ ലം യൻസിൽ, വലാക്കിന്നൽ അർള ഇബ്തല്ലത്, വലാക്കിന്നൽ അർള ലം തബ്തല്ല. നാല് ടൈപ്പ് കിട്ടിയില്ലേ? മാറി ഞാൻ മുൻഫസിലേക്കല്ല കൊണ്ടു മുൻഫസില. ഇദക്കാന ഹാദ, ഇദക്കാന ഹാദൽ ഖലമു അസ്റഖ ഫലൈസ അഹ്മർ, ഇത് ഈ പേന നീലയാണെങ്കിൽ ഇത് ചുവപ്പാവാൻ പറ്റില്ല. ഈ പേന ഇത് മുഫസ്സില കവിയല്ലേ, മാനിയത്തുൽ ജംഉ. ഇദക്കാന ഹാദൽ ഖലമു അസ്റഖ ഫലൈസ ബി അഹ്മർ വലാക്കിന്നഹു അഹ്മർ വലാക്കിന്നഹു ലൈസ അഹ്മർ. നാല് ടൈപ്പ് ചെയ്തില്ലേ? ഇവിടെ എങ്ങനെ നെത്തിച്ച വരിക? ഈ പറഞ്ഞ മാതിരിയാണ് നെത്തിച്ച. ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടെണ്ണത്തിന് നെത്തിച്ചയുണ്ട്, രണ്ടെണ്ണത്തിന് നെത്തിച്ച ഇല്ല. മുൻഫസിലയിലേക്ക് വരുമ്പം ചെറിയ വ്യത്യാസമുണ്ട്, ഞാനത് കൂടെ പറയുന്നില്ല, സമയമില്ല. മൂന്ന് ടൈപ്പ് മുൻഫസിലേക്ക്, മൂന്ന് ടൈപ്പ് നെത്തിച്ച. മുൻഫസില ഹഖീഖിയ ആണെങ്കിൽ നാലിലും നെത്തിച്ച ഉണ്ടാകും. ഉദാഹരണം സൗജിയത്ത് ഫർദിയത്ത്, ഇദാ ഹാദൽ ആദതു സൗജൻ ഫലൈസ ഫർദൻ, ഇദാ ഹാദ ഫർദൻ ഫലൈസ സൗജൻ. എന്താ, ഒന്ന് വരുമ്പോ മറ്റേ പോകും, ഒന്ന് പോകുമ്പോ മറ്റേ വരും, അങ്ങനെയാണോ? അപ്പൊ നാല് അവസ്ഥയിലും നെത്തിച്ച ഉണ്ടാകും. വലാക്കിന്നഹു ഫർദുൻ നെത്തിച്ചുണ്ട്, എന്താ നെത്തിച്ച? ഫലൈസ സൗജൻ. വലാക്കിന്നഹു ലൈസ സൗജൻ ആ ഫഹുവ ഫർദുൻ, നാല് ഘടനയിലും നെത്തിച്ചിട്ടുണ്ടാവും. ഹഖീഖിയാവുമ്പോ മാനിയത്ത് ജമാവുമ്പോ രണ്ട് നെത്തിച്ച ഉണ്ടാവുള്ളൂ, മാനിയത്തിൽ ഫുലുവാകുമ്പോഴും രണ്ട് നെത്തിച്ച ഉണ്ടാവും. ഇപ്പൊ ഏകദേശം ഒരു 75-80-90% നമ്മുടെ മന്ത്രിക്കിന്റെ ചർച്ച പൂർത്തിയായി കഴിഞ്ഞു. ഇനി അങ്ങ് കണക്കുകയാണെങ്കിൽ നീണ്ടു പോകുന്ന ഏതീ മസലകളുണ്ട്, അപ്പോണ്ട് ഞാൻ ഒന്നും കിടക്കുന്നില്ല. ഏകദേശം ഇപ്പൊ പറഞ്ഞ് തിരി വിഷയം തിരിയുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾക്ക് കിതാബ് എടുത്ത് നോക്കിയാൽ തന്നെ ഒരു താല്പര്യത്തിൽ വായിച്ചോട്ടെ, ഒരു ഇൻട്രസ്റ്റിൽ വായിക്കാൻ കഴിയും. ഇബാറത്തിനൊന്നും വലിയ കെട്ടിക്കൊടുക്കൊന്നുമില്ല, ഈ വിഷയം മനസ്സിലായത്. അള്ളാഹു നമ്മൾ പറഞ്ഞതിനെ കേട്ടതിനൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ, ഇൽമു നാഫിയാക്കി തരട്ടെ. ഇതിൻ്റെ ഒക്കെ ഒരു സവാബിൻ്റെ മിസിലിനെ നമ്മിൽ നിന്ന് കബൂലാക്കിയതിന് ശേഷം അള്ളാഹു തല നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ നമുക്ക് ഭക്ഷണം തന്നിരുന്നവർ നമ്മെ സഹായിച്ചവർ പ്രത്യേകിച്ച് ശേഖന ടി ടി ഉസ്താദ് നമ്മുടെ മരണപ്പെട്ടു പോയ എല്ലാ ഉസ്താദുമാരുടെയും ഓരിയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകി കൊടുത്തു ചേർത്തി കൊടുക്കുമാറാകട്ടെ. വാഫർ ദാവാനാണ് പ്രത്യേകം ദുആ ചെയ്യണം. നമ്മൾ അട്ടപ്പാടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പരിപാടികൾ ഈ വക പരിപാടികളൊക്കെ തന്നെയാണ്. അപ്പം അതിലൊരു വർക്കത്തും നമാവും പത്തത്തും ഒക്കെ ഉണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ദുആ ഒരു പ്രത്യേകം ഉൾപ്പെടുത്തണം. അപ്പം ഈ വക പരിപാടി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയതല്ല, അവിടെ അറബിയിലായിരിക്കും എല്ലാ പരിപാടിയും. ഈ ക്ലാസ്സുകളൊക്കെ തന്നെ പരിപൂർണമായിട്ട് അറബിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ മൂസബിയും മുഹമ്മദ് വാക്കിറും സദറും അവരൊക്കെ എടുക്കുന്നത് പോലെ അതിനേക്കാളും ഭംഗിയായിട്ട് അറബി ഭാഷയിൽ, ശുദ്ധമായ അറബി ഭാഷയിൽ ഇവിടെ നിന്ന് ഈ അജമി ലോകത്ത് നിന്ന് അറബ് ലോകത്തേക്ക് ഈ തഹഖീഖുകൾ മുഴുവനും പ്രസരണം ചെയ്യിപ്പിക്കാൻ നമ്മുടെ സുമലാഹിനെ കൊണ്ടും നമ്മുടെ തുല്ലാബിനെ കൊണ്ടും ഈ അറിവും പുറത്തേക്ക് പ്രസരണം ചെയ്യിപ്പിക്കുക എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചെറിയൊരു ആഗ്രഹമാണ്, അപ്പോൾ അത് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. അതിനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സാധനം തന്നെ മതി, നമ്മൾ അവിടെ നിന്ന് പോകണ്ട. പക്ഷേ അതിന് കുറച്ച് താലിമ്യങ്ങളെയും അതുപോലെ ഒരു നല്ല പരിസരവും ഒരു വീഡിയോ ക്യാമറയും ഇതൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശരിക്കും ആയി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും.